അൻപത്തിരണ്ടാം ദശകം. അന്യാവതാരമതിലൊന്നിലും ഇപ്രഭാവം കണ്ടീലതാൻ അഘമഹാസുരമുക്തിയിൽ പോൽ ബ്രഹ്മാവുറച്ചിതു പരീക്ഷയതിന്നു നീക്കി വത്സങ്ങളെ മറവിൽ മായയതിൻബലത്താൽ കാണാഞ്ഞു വത്സതതിയെ പശുപാലർ വാടി അന്വേഷണാർത്ഥമിതി നീ വിധിയെ തുണപ്പാൻ ഉണ്ണാതെ നിർത്തി അകലത്തിലണഞ്ഞ നേരമുണ്ണങ്കിടാങ്ങളെയും അബ്ജഭവൻ മറച്ചോ. വത്സങ്ങളായി പശുപരായി ഉറിയായി പാത്രമൊട്ടേറെയായി കുഴലുകൊമ്പുകളായി നീതാൻ കാന്താരകേളികൾ അനേകവിധം നടത്തി അന്തിക്കു ഗോകുലമണഞ്ഞിതുമായാലേ കൊമ്പും ധരിച്ച് കുഴലും ഭഗവന്മയം ഗോവത്സങ്ങളായി പശുപബാലകരായ നിന്നിൽ ധേനുക്കളായി പശുപനാരികളായി അനേകമാതാക്കളെ അതിലാളന കൗതുകത്താൽ തന്നാൽപ്പജത്വമൊരു ജീവനിലോർത്തുമായ ആ ബന്ധത്തിനാൽ അമിതരാഗമിയെന്നു വാഴും യോഷാജനം പശുകുലം സുതനായി സ്വകീയ ജീവൻ ലഭിക്ക വിവശം വിലയിച്ചു നിന്നിൽ ഓരോ നിമേഷവും അമന്ദസുഖം വളർന്നു ഗോപാല ലാളിതരെ മൂർത്തികളെ അനേകം ജ്യേഷ്ഠന്മാണ്ടിട കഴിഞ്ഞു മനസ്സിലാകാൻ ബ്രഹ്മസ്വരൂപഗുണം അങ്ങയിലേറുമല്ലോ. വരുഷാന്ത്യമായി വിധികുഴങ്ങി നവീനരേതുത്സങ്ങളും പശുപരും പരമേതു സാക്ഷാൽ കാണിച്ചു തോൾവള കിരീടമലങ്കരിച്ച കൈനാലിയെന്നു ജലദാഭ നവീനരൂപം തണ്ടാൽ മാതമിതലാളന നൽകി സർപ്പശ്രേഷ്ഠങ്കലേറി മിഴികൾക്ക് അഴകായി വസിക്കും ഒട്ടൊട്ടടഞ്ഞ മിഴിയായി സനകാദ്യർ പൂജ ചെയ്വോരെ നിങ്ങളെ വിരിഞ്ചി സുഖേന കണ്ടാൻ ശ്രീകൃഷ്ണരാണെവിടെയും ഹരിസേവ ചെയ്യും ദാതാവുമുണ്ട് അവിടെയൊക്കെ മനം മയങ്ങി പത്മാസനനു ഭഗവാനുടനെ വിളങ്ങി കൈത്താരിലെ പകുതിയാക്കിയ ചോറുമായി ഗർവം ശമിച്ചു ജഗദീശ പദങ്ങൾ വീണ്ടും വീണ്ടും നമിച്ചു വിധി പോയി മറഞ്ഞ നേരം ഗോപാലരൊത്തു നിജഗേഹമണഞ്ഞു സാക്ഷാൽ വാതാലയേശ്വര വിഭോ കളകന്റെ രോഗം.